ഒന്ന് എന്തിനെ അറിയുന്നു, അതൊരു പ്രധാന കാര്യമാണ്. എങ്ങനെ അറിയുന്നു എന്നുള്ളത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോ ആത്മാവിനെ അറിയുന്നു, എന്തിനെ അറിയുന്നു എന്നുള്ള എന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആത്മാവിനെ അറിയുന്നത്. എങ്ങനെ അറിയുന്നു എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ടാണ്. ഇത് രണ്ടിനും ഉത്തരം കിട്ടിയാലേ അറിവ് പൂർണ്ണമാകും. എന്നുവെച്ചാൽ ആത്മാവിനെ അറിയുന്നു, ഇവിടെയും പറയുന്നത് എന്താണ്, തുര്യനെ അറിയുന്നു. എങ്ങനെ അറിയുന്നു? അങ്ങനെ അത് എന്തുകൊണ്ട് അറിയുന്നു എന്നുള്ളത്, അറിയാൻ എന്തിനെ ഉപയോഗിക്കുന്നു, എങ്ങനെയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതിന്റെ പ്രത്യേകതകൾ. ഇവിടെ ഇപ്പോ തുര്യൻ ആയിട്ടറിയുന്നു. എങ്ങനെ തുര്യൻ എന്ന് വെച്ചാൽ നിരുപാധികമായി അറിയുന്നു. എങ്ങനെ ഏത് കാര്യത്തെ സംബന്ധിച്ചതുകൊണ്ട് ഈ ഒരു അറിവെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഇതുണ്ട്. എങ്ങനെയാണ്, എന്തിനെ അറിയുന്നു, പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഏത് പ്രകാരത്തിലെന്നാണ്, ഏതെല്ലാം തരത്തിലാണ്. അത് ഈ തത്വത്തെ സംബന്ധിച്ചല്ല, നമ്മൾ ഏത് പ്രകാരത്തിലാണ്. ഇതിപ്പോ കണ്ടുകഴിഞ്ഞാൽ എനിക്കറിയാം എന്താണ് മൊബൈൽ, എന്തിനെ അറിയുന്നു മൊബൈലിനെ അറിയുന്നു. അത് പോരല്ലോ, അതെങ്ങനെയാണെന്നുകൂടെ അറിയണ്ടേ. അപ്പൊ അത് ഏതിന്റെയാണ്, ഏത് കമ്പനിയുടെയാണ്, അതിലെന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ മൂല്യം എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏത് പ്രകാരത്തിൽ അറിയുന്നു. നാളെ വാക്സിൻ എടുക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പൊ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാ വാക്സിൻ എടുക്കാൻ, അതെങ്ങനെയെന്ന് ചോദിച്ചാ എന്ത് വാക്സിൻ ആണ് നാളെ എടുക്കുന്നത്. തന്നെ ഉറപ്പിക്കുന്നു. നിങ്ങളവിടെ ചെല്ലുമ്പോ എങ്ങനെ അറിയത് കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ? അത് പറയുന്ന ഇപ്പോ അവര് പറഞ്ഞില്ലെങ്കിലോ. കോവാക്സിൻ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമ്മതിപത്രം ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാ ഞാൻ ചത്തുപോയാ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഗ്യാരണ്ടി ഇല്ല. എന്തുകൊണ്ടാണ് ഗ്യാരണ്ടി ഇല്ലാത്തത്? അതിന്റെ പരീക്ഷണം പൂർത്തിയായില്ല. പക്ഷെ എന്ന് വിചാരിച്ചു നിങ്ങള്, കാരണം ഇതിന്റെ പരീക്ഷണം നടത്തുന്നത് സാധാരണ ചിമ്പാൻസികളിൽ പിന്നെ മനുഷ്യരിലൊക്കെയാണ്. അപ്പോ മനുഷ്യരുടെ പരീക്ഷണം നടത്തുന്നതിന് നിങ്ങൾ ട്രയൽ ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല പരീക്ഷണം നടത്തുന്നതിന്. കാരണം നിങ്ങളിപ്പം ചത്താലും നിങ്ങളുടെ വീട്ടുകാർക്കോ ഈ നാട്ടിനോ ആർക്കോ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. പിന്നെ പരീക്ഷണത്തിന് വിധേയമാകുന്നുള്ളൂ. അത് വിജയിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്നില്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് അറിയാതെ ഒന്ന് തെളിവിച്ചു കൊടുക്കരുത്. അപ്പോഴേ അതിന്റെ ഒരു സുഖം വരുക. ശരി, ഞാനൊരു വലിയ ത്യാഗം ചെയ്യാം ട്രയൽ. അപ്പൊ ട്രയൽ ചെയ്യണമെങ്കിൽ അതിന്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്ത് വെച്ച് വേണം ചെയ്യാനെന്നാണ്. ചെയ്തിട്ട് നിങ്ങളെ കുറച്ച് സമയം അവിടെ ഇരുത്തണം, നിരീക്ഷിക്കണം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കും. മറ്റേ ആദ്യത്തെ കോവിഷീൽഡ് ആണെങ്കിൽ അത്രയും വലിയ ആവശ്യമില്ല. അതിന്റെയും പൂർത്തിയായില്ല എന്നൊരു വാദമുണ്ട്. കാരണം അത് പിന്നെ അതിന്റെ ട്രയൽ എല്ലാം നടന്ന UK-യിലും ബ്രസീലിലുമാണ്. ഇനി ഇന്ത്യയിൽ ഒരു ട്രയൽ നടക്കാനുണ്ട്. ശരിക്കും നിയമമനുസരിച്ച്, അവരുടെ നിയമമനുസരിച്ച് നടത്തേണ്ടതാണ്. പിന്നെ ബ്രിഡ്ജിംഗ് ട്രയൽ എന്ന് പറയും. അതായത് ഇന്ത്യയിലെ ജനങ്ങളിൽ അതെങ്ങനെയാണ്, അതൊരു ട്രയലിന്റെ രൂപത്തിൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഓരോ ആവശ്യങ്ങളല്ലേ, അപ്പൊ ചിലപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കല്ലേ, അതിനും ചത്തുന്നുണ്ടെങ്കിൽ അപ്പൊ അറിയാമല്ലോ എന്തായാലും അത് തന്നെ ട്രയൽ. ഇന്ത്യയിൽ ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, 130 കോടിയില്ലേ. അപ്പൊ ഇത് ട്രയൽ ചെയ്ത് എന്തായാലും ഡെയിലി കുറെ പേര് ചാവുന്നുണ്ട്. ഇതിലുപയോഗം കുറച്ച് ചത്തുപോയി വിചാരിച്ചത് ആർക്കാണ് ഇഷ്ടം, ആർക്കും ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ എന്നാലും 90% സേഫ് എന്നാ പറയുന്ന അത് കോവിഷീൽഡ് എഫക്റ്റീവ് ആണെന്നാണ്, എഫക്റ്റീവ് ആണ് 90%. പിന്നെ അതിന് വിവാദം ഇതിലൊക്കെ ഉണ്ട്. ഇതിലെ ഇതിനെയും പലരും ചോദ്യം ചെയ്യുന്നുണ്ടോ, ഏത് കാര്യത്തിനും വരുമല്ലോ. ഇത് ഹാഫ് ഡോസ് ഫുൾ ഡോസ് എന്നൊരു രീതിയിലാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത്. ആദ്യം ഹാഫ് ഡോസ്, പിന്നൊരു നിശ്ചിത സമയത്തിന് ശേഷം ഫുൾ ഡോസ്. അപ്പൊ ഇത് ശരിക്കും ഇതിന്റെ ട്രയൽ കഴിഞ്ഞിട്ടില്ലെന്നാ പറയുന്നു. ഇത് എത്രമാത്രം ഫലപ്രദമാണ് എന്നുവെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ്, ചില പറയുന്ന ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനം വരും, ചില പറയുന്ന അങ്ങനെ അല്ല. അതുകൊണ്ട് അതിലും ഉണ്ട്. ഇതിപ്പോ കോവാക്സിൻ ആണെങ്കിൽ പിന്നെ അത് ഇന്ത്യയിൽ തന്നെയാണ്, അതിന്റെ എല്ലാ പരീക്ഷണവും എല്ലാം നടന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് രണ്ട് മതിയെന്ന്. കാരണം ഇന്ത്യയിലാകുമ്പോൾ എല്ലാത്തിനും സംവരണം ഉണ്ടല്ലോ. ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന 3 ട്രയലാണ് ഇന്ത്യക്കാർ ഉണ്ടാക്കുമ്പോൾ അതിനെന്ത് മതി, 2 മതിയെന്നാണ്. മറ്റൊരു ശരിയല്ല, അതിനൊരു സയന്റിഫിക് ലോജിക്കില്ല. കാരണം 3 ട്രയലെന്ന് പറയുന്ന ലോകം മുഴുവൻ അംഗീകരിച്ചാണ്. ഞങ്ങൾക്ക് അത് സംവരണമുണ്ട്, 2 മതി, 3 വേണ്ട, 2 വെച്ചും ഞങ്ങൾ പ്രയോഗിക്കുന്നതാണ്. അപ്പോ എന്നാലും ലോകം അങ്ങനെയല്ലേ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ സമ്മതിപത്രം, അങ്ങനെയാണെങ്കിൽ സമ്മതിപത്രം ഒപ്പിട്ട് പോകുകയും ചെയ്യാവൂ എന്നാണ്. അതുമല്ല, അത് അത് ഇവിടെ കൊണ്ടുവന്നപ്പോ പിണറായി പറഞ്ഞു അതാണെങ്കിൽ ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഇതിപ്പോ വാക്സിൻ ആണെങ്കിൽ ഞങ്ങൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ അത് കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഇപ്പൊ അതാ കൊടുക്കുന്നതെന്നാ കേട്ടത്. മറ്റേത് വെച്ചിട്ട് മറ്റേ ഇപ്പൊ വന്നത് സെക്കൻഡ് ഡോസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആദ്യ ഹാഫ് ഡോസ് കൊടുത്ത് പിന്നെ ഫുൾ ഡോസ് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്നത് ഇനിയിപ്പോ കൊടുക്കുന്നത് അതാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ അതിന് അധികം പോകുന്നില്ല. കാരണം ആൾക്കാർക്കൊക്കെ ഇത് ട്രയൽ പൂർത്തിയാകാത്തതുകൊണ്ട് ഒരു സംശയമുണ്ട്. പക്ഷെ ട്രയലായിട്ട് നമുക്ക് ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളതിന് വിധേയമാകുന്നു, വോളണ്ടർ. അതുകൊണ്ട് ചെയ്യുന്നതും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒന്നുകിൽ അത് ഫുൾ സക്സസ്, അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷണ വസ്തുവാണ്, 2000 നല്ലതാ. പക്ഷെ അതങ്ങനാ, അത് കോവാക്സിൻ കൊടുക്കുമ്പോൾ പറഞ്ഞത് എമർജൻസി സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. എമർജൻസിക്ക്, എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ആൾക്കാർ ഇത് വലുതായിട്ട് വ്യാപിച്ച് ഒരുപാട് ആൾക്കാർ മരിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതും കൊടുക്കാവുന്നതാണ് ഇന്ത്യയെ കണ്ടുപിടിച്ച്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സിറ്റുവേഷൻ, ഇപ്പോ ഇത് കുറഞ്ഞു വരികയാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ പുതിയ തനി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു എമർജൻസി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കേരളത്തിലാണ് ഇപ്പൊ കൂടുതൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 12 സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോലും മരണം നടന്നില്ല ഇതുകൊണ്ട്. കേരളത്തിൽ പക്ഷെ ഈ ഇലക്ഷനൊക്കെ വന്നതുകൊണ്ട് കുറച്ച് കൂടുതലാണ്, കേരളത്തിലും മഹാരാഷ്ട്രയിലും. കൊണ്ടൊരു എമർജൻസി എന്ന് വേണമെങ്കിൽ കേരളത്തിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, കോവാക്സിൻ കൊടുക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ രണ്ടാം ഘട്ടമാണ്. രണ്ടാം ഘട്ടത്തിൽ കൊടുക്കുന്നത് ഇതെല്ലാം പ്രതിരോധ പ്രവർത്തകർക്കാണ് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് അത് ശരിക്കും കൊടുക്കാൻ പാടില്ലെന്നാണ്. അപ്പൊ അതിന് രണ്ടാമത് പോലീസുകാർ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതിന് പങ്കെടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്താലേ അവർ മുഖാന്തരം ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഞങ്ങൾക്ക് മാർച്ച് സീനിയർ സിറ്റിസൺ. അതും കഴിഞ്ഞിട്ട് ചെറുപ്പക്കാർക്കുള്ളൂ. അതിന് മുമ്പേ തന്നെ ക്യൂ തെറ്റിച്ച് കയറി ഞങ്ങൾക്ക് ആശുപത്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഹെൽത്ത് വർക്കേഴ്സാണ്, സ്വന്തം ആശുപത്രി ഉണ്ടല്ലോ. ആശുപത്രി ഉള്ളവർക്കാണെങ്കിൽ പറയാം ഞങ്ങൾ ഇതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിൽ ഭാഗമായവരാണ്, സുരക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടല്ലോ, പ്രതിരോധ പ്രവർത്തനത്തിൽ ഭാഗമായി പോയി വേണമെങ്കിൽ എടുക്കാം എന്നേ ഉള്ളൂ. അത്ര ഇതല്ല, നമ്മള് ക്യൂ തെറ്റിക്കുകയാണ്. പിന്നെ അതിനി നമുക്ക് അതിനെ ന്യായീകരിക്കാനുള്ള വിദ്യകളൊക്കെ നമ്മളെ ഉണ്ടല്ലോ. അത് വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് പോകുന്ന അത് ഉറപ്പ് വരുത്തണം ഏതാണ് ചെയ്യാൻ തയ്യാറാക്കി, പിന്നെ കുഴപ്പമില്ല ഏതായാലും ചെയ്യാം. പരീക്ഷണം ഒന്നുള്ള ആരെങ്കിലും മറ്റൊന്നും ചെയ്യാം. അതെ അതെ, ഏതാണെന്ന് അറിയുന്നത് നല്ലതാണ്. മറ്റത് പിന്നെ നമുക്ക് എന്താണ്, കോവാക്സിൻ ആണെങ്കിൽ വേറെ ഗുണമുണ്ട്. എന്താണ് അതിന് പറയുന്നത്, സ്വദേശി സ്വന്തം നാട്ടിലുണ്ടാക്കിയാണ്. ഇത് എന്താ അതെന്റെ പറയുന്ന, അതൊക്കെ ഇപ്പോഴും ഇതാണ് ഹാഫ് ഡോസ് ഫുൾ ഡോസ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് അവരുപയോഗിക്കുന്നത്. ആദ്യം ഹാഫ് ഡോസ് പിന്നെ ഫുൾ ഡോസ്. അത് ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, പൊളിറ്റിക്കൽ അംബിഷൻ, രാഷ്ട്രീയ താല്പര്യമുണ്ട്. അത് അക്കാര്യത്തിൽ പിണറായിയും മോഡിയും ഒരേ കക്ഷിയാണ്, അതിനവർക്ക് വ്യത്യാസമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇത് പെട്ടെന്ന് ഒരുപാട് ഉണ്ടാക്കുക, എല്ലാവർക്കും കൊടുക്കുക, അങ്ങനെ അതുകൊണ്ട് കൺട്രോൾ ചെയ്തെന്ന് വരിക, അപ്പോൾ അവാർഡുകൾ വാങ്ങിക്കുക. കേരളം എത്രയും അവാർഡ് വാങ്ങിച്ച്, ലോകാരോഗ്യ സംഘടനയൊക്കെ മോഡിയെ ഒരുപാട് പുകഴ്ത്തേ. അപ്പൊ ഇതുകൊണ്ട് കാരണം രാഷ്ട്രീയത്തിന്റെ ഒരു ഇതാണ്, ഏത് കാര്യം വന്നാലും അതിനൊരു രാഷ്ട്രീയ താല്പര്യം കൂടെ വരും. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ അംഗീകാരമായി അടുത്ത് വോട്ടായി ഇലക്ഷൻ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളും ഇതിനകത്തുണ്ടല്ലോ. അത് ശുദ്ധമായി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന മാത്രമല്ല, ഇതൊക്കെ ഇടതായാലും വലുതായാലും ഇവരുടെയൊക്കെ താല്പര്യം എന്താണ്, എല്ലാം ഒന്ന് തന്നെ, രാഷ്ട്രീയ ലക്ഷ്യം തന്നെ. ഇടതോ വലുതാ, വലുതാണെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ പല സ്വാമിമാർക്കും വ്യക്തമായ ചേരിതിരിവുള്ളവരാണ്. ചിലരുടെ ഇടത്ത് നീക്കുന്നവരുണ്ട്, വലത്ത് നീക്കുന്നവരുണ്ട്. എങ്ങനെ പ്രശ്നമാണോ? പ്രശ്നമാണല്ലോ, പലർക്കും ഇഷ്ടം വെറുതെ ഇരുന്ന. ഇതിനകത്തൊക്കെ ഇതുകൊണ്ട് പെട്ടെന്ന് ഇത് സാധനം ഇല്ലെങ്കിൽ പിന്നെ ട്രയൽ പൂർത്തിയാക്കുന്നു, പിന്നെ പുറത്തു കൊണ്ടുവരിക, കൊടുക്കുക. അതിന് പ്രത്യേകത ഉണ്ടാകും. ഞങ്ങൾക്ക് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ നിയമം തന്നെയുണ്ട്, എന്താണ് ട്രയൽ ലാസ് ഉണ്ട്, രണ്ടായാലും മതി എമർജൻസിയിലെന്ന് നിയമമുണ്ടെന്നാ പറയുന്നത്. ചിലപ്പോ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായാലും ഇതിലൊക്കെ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും മാസ്കുമില്ല, ഒന്നുമില്ല, യാതൊന്നുമില്ല, ആൾക്കാർ ഇതൊന്നും പാലിക്കുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ആരെങ്കിലും തമിഴ്നാട്ടിൽ മാസ്കും വെച്ചോണ്ട് എവിടെയെങ്കിലും ഒരു കടയിലോ എവിടെയെങ്കിലും അവർ പരിഹസിക്കുക, ഇളം തരും. എന്റെയൊക്കെ കാലം കഴിഞ്ഞില്ല. ഇനി അതിലും വലിയ രസം വടക്കേ ഇന്ത്യയിൽ ഭയങ്കര കർഷക സമരം നടക്കുന്നു. ഓരോ സ്ഥലത്ത് 10,000 കണക്കിന് ആൾക്കാരാണ് കൂടുന്നത്. ഈ സ്ഥലങ്ങളിലൊന്നും അവർക്ക് മാസ്കും ഇല്ല, യാതൊരു പരിപാടിയില്ല. അവിടെ ആർക്കും ഈ അസുഖമില്ല. എത്രയോ കാലമായത് നടക്കുന്നു, ആർക്കും ഒരു അസുഖമില്ല. നമ്മളിവിടെ ഇത് വച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ ഉണ്ട് നമുക്കറിയാവുന്നുള്ളേ. അപ്പൊ അവിടെ ചില ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു, ചില ടി വി കാരെ വെച്ചിരുന്നു. പിന്നെ ഇവര് ഈ സമരത്തിലിരിക്കുന്ന ഒരു ഇന്റർവ്യൂ, എല്ലാരും അടുത്തടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സാമൂഹ്യ അകലമില്ല, വലിയ ആൾക്കൂട്ടം 10,000 പേരൊക്കെയാണ് ഒരു സ്ഥലത്ത്. ടി വി കാരെ ഇന്ന് ചോദിക്കുന്ന എന്താണ് ഇങ്ങനെ ഒരു വാക്സിനേഷൻ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്, നിങ്ങളെന്താണ് ഇങ്ങനെ ഇരിക്കുന്ന, എന്താ മാസ്ക് വെക്കാത്തത്? അപ്പൊ അവര് ചോദിക്കുകയാണ്, കൃഷിക്കാര്. അവര് ചോദിക്കുന്നത് എന്താ സംഭവം. നമ്മുടെ ഭാഷയിലാണെങ്കിൽ അവര് ചോദിക്കുന്നു കോവിഡ് എന്തോന്ന് കോപ്പ്. അവരുടെ ഭാഷയെ ഞാൻ നമ്മുടെ ഭാഷയിൽ പറയും. അങ്ങനെ ഒരു സാധനം ഇല്ല, ഇവിടെയും ഇല്ല, ഞങ്ങളുടെ ഗ്രാമങ്ങളിലും ഒരിടത്തും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെന്തിനാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? അവരാരും വച്ചിട്ടുമില്ല, അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അവിടെയും അസുഖമില്ല. ഇവിടെ എന്തുകൊണ്ട് ഈ അസുഖം കൂടുന്നു എന്ന് ചോദിച്ചതിന് ഇവിടുത്തെ മന്ത്രി പറഞ്ഞ എന്താണ്, ഇവിടെ ജനസാന്ദ്രത കൂടിയതുകൊണ്ടാണ്. നമ്മുടെ ഈ 10,000 പേര് ഒരിടത്തിരിക്കുന്നിടത്ത് ജനസാന്ദ്രത എത്തി. ശരിക്കും പറഞ്ഞതിനൊന്നും ഉത്തരവില്ല. പലതിനും ചിലയിടത്തൊക്കെ അങ്ങനെയാണ്, ചിലയിടത്ത് അങ്ങനെ അല്ല എന്നേ പറയാൻ പറ്റും. ഇവിടെ ശരിയാണ്, മരിക്കുന്നുണ്ട് ആൾക്കാർ, രോഗം വ്യാപിക്കുന്നു. പരിശോധിച്ച പോസിറ്റീവ് ആവുന്നു. അവിടെ അങ്ങനെ അല്ല, അവിടെ ആർക്കുമില്ല. ശരിക്കൊരു സമാധാനം ഇല്ല എന്ന് വിചാരിച്ചൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. ഒന്നും വേണ്ടെന്നല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതും പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ആരുടെയാണ്. ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക അവരുടെയാണ്. ഏത് കോവിഷീൽഡ്, കോവാക്സിൻ എന്ന് പറയുന്നത് അതിവിടെയാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഭാരത് ബയോടെക് എല്ലാവരും കൂടെ ചേർത്ത് ഡെവലപ്പ് ചെയ്തതാണ് ഇവിടെ ഇന്ത്യയിൽ. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വേണം, എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ ബ്രഹ്മത്തെ കുറിച്ച് അതെങ്ങനെ ഏത് പ്രകാരത്തിലെന്ന് അറിഞ്ഞിരിക്കണം. അറിയുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നുണ്ട്. ബ്രഹ്മത്തെ നിഷേധിക്കുന്നവരും അറിഞ്ഞിട്ടല്ലേ നിഷേധിക്കുന്നു, അവർക്കൊരു അറിവുണ്ട്. ഈശ്വരനെ കുറിച്ച് പറയും, ഈശ്വരനെ ചില അംഗീകരിക്കുന്നില്ല, നിരോധിക്കുന്നു, നിഷേധിക്കുന്നു. നിഷേധിക്കുന്നവർക്ക് ഈശ്വരനെ കുറിച്ച് ഒരു അറിവുണ്ട്. അവരറിഞ്ഞതിനാണ് എന്ത് ചെയ്യുന്നത്, നിഷേധിക്കുന്നു. എന്ന് വെച്ചാൽ അവരറിഞ്ഞിരിക്കുന്ന രീതിയിൽ അവർക്ക് നിഷേധിക്കാൻ എളുപ്പമാണ്. ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞങ്ങളെ അറിഞ്ഞ സ്ഥിതിക്ക് അത് ശരിയാകും. ഇനി അതിനെ അംഗീകരിക്കുന്നവരോ, അതിനെ ഡിഫെൻഡ് ചെയ്യുന്നവരോ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരോ അങ്ങനെയല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവർക്കും അറിയാം രണ്ടു കൂട്ടരും എങ്ങനെ ഏത് പ്രകാരത്തിലെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അതിന് നിഷേധിക്കുന്നു. അനുകൂലിക്കുന്നു. അതുപോലെ ഇപ്പോ ഇവിടെയും പറയുന്നു തുര്യൻ, തുര്യൻ എങ്ങനെയെന്നറിയണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ എന്ന് പറയുമ്പോ അത് നിരുപാധികമായ ഒരു തത്വമാണോ അതറിവാണ്, നശിക്കാത്തതാണ്, ഈ തരത്തിലാണ് അതിനെ അറിയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിലും ഇവിടെ പറയുന്നത് എന്താണോ, അങ്ങനെ അറിയുമ്പോ തത്വം നിരുപാധികമാണ്. പക്ഷെ അറിയുമ്പോ അതിനെ സ്വാഭാവികമായിട്ട് അറിയാൻ കഴിയത്തുള്ളൂ, അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? സ്വയം ആത്മാന പശ്യ തുര്യൻ, അതിനെ തന്നെ അറിയുക, അതൊന്ന് തിരിഞ്ഞു നോക്കുക, അത് അതിന് സാധിക്കുന്ന കാര്യമില്ല. തന്നിലേക്ക് തന്നെ നോക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല. അത് അതിന്റെ സ്വഭാവം അങ്ങനെയാണ്, സ്വയം പ്രകാശമാണ്, സ്വയം ആത്മാന പശ്യ. പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞു, യഥാദൃദൃശം ആത്മാനം സ്വയമാത്മാ നപശ്യതി. പിന്നെ അതുവന അതുകൊണ്ട് വാദന അറിവിന് വിഷയമല്ലാത്തതായിട്ട് അറിയണം. എന്നുവെച്ചാൽ അതിന്റെ നിരുപാധിക സ്വരൂപം അറിവിന് വിഷയമാവാത്തതാണ് ഒരിക്കലും. പിന്നെ എന്നാലും പറയുന്നുണ്ടല്ലോ തുര്യ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വന സൂക്ഷ്മം കാരണം തുര്യ ഭാനം ഉണ്ടല്ലോ. അയ്യം പശ്യതി, അങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സഭാസ്യത, അത് ഭാനത്തിന് വിഷയമാകുന്നു. ഏതെന്തിനാണോ അറിയുന്നത്, ഏതൊരു തുര്യനെയാണോ അറിയുന്നത്, അത് ആ തുര്യനെ അറിയുമ്പോൾ ആ തുര്യൻ ഭാനത്തിന് വിഷയമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വാഭാവികം. അപ്പൊ അത് ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സ്. മനസ്സ് തന്നെ ശുദ്ധമായ മനസ്സ്, സാത്വികമായ മനസ്സ്, ഏകാഗ്രമായ മനസ്സ്, പിന്നെ വിചാരം കൊണ്ട് സംസ്കരിക്കപ്പെട്ട മനസ്സ്, ഇങ്ങനെയൊക്കെ മനസ്സിനെ തന്നെ ഒരുപാട് പറയും. അങ്ങനെയുള്ള മനസ്സുകൊണ്ടാണ് അതിനറിയുന്നത്. അങ്ങനെയുള്ള മനസ്സുകൊണ്ടേ തുടിയനെ അറിയാൻ പറ്റും. അപ്പോ അറിയുമ്പോ എന്താണ്, നമ്മളൊരു വസ്തുവിനെ പൊതിഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നു. കാരണം നമ്മൾ കടയിൽ പോയി ഒരു സാധനമായി കഴിഞ്ഞാൽ ഒരു പൊതിഞ്ഞ് കവറിലാക്കി തരും, എന്നാലും നമുക്ക് തൂക്കി പിടിച്ച് വരാൻ പറ്റും. അതുപോലെയാണ് എന്നെ അറിയുക എന്ന് പറയുമ്പോൾ അറിയാൻ അവിടെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കണം, അതായത് ഉപാധിയായിട്ട്. അപ്പൊ അത് സ്വാഭാവികമായി അറിയുന്നു, അതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് വരുന്ന പ്രത്യേകത എന്താണ്? അതാണ് അടുത്തേ പറയുന്നത്. അടുത്തെന്താ പറയുന്നത്? അതുകൊണ്ട് ഭാസ്യത ആത്മാ, അതുകൊണ്ട് എന്താണ്? നിരുപാധികമായ ആ തത്വം ധ്യാനത്തിന് വിഷയമാകുന്നില്ല. അത് ആ നിരുപാധികമായ തത്വം എന്ന് പറയുന്നത് എന്താണ്? അറിയുന്നവന്റെ സ്വരൂപം. അതുകൊണ്ട് ഭാസ്യത ആത്മാ, ആത്മാ എന്ന് പറഞ്ഞ സ്വരൂപം, അറിയുന്നവന്റെ സ്വരൂപം അറിവിന് വിഷയം ആകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അറിയുന്നു എന്നൊരാള് പറയുന്നുണ്ടെങ്കിൽ അറിയുന്നത് അറിവിന് വിഷയമാകുന്നതാണ്. അപ്പൊ അതല്ല സ്വരൂപം എന്നാണ്, അതല്ല പരമാർത്ഥം. അപ്പൊ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ അറിയാനും പറയാനും പറ്റും. എന്താണ്? ആത്മാവ് നിരുപാധികമാണ്. അപ്പൊ നിങ്ങളെങ്ങനെ നിങ്ങളുടെ സ്വരൂപത്തെ അറിയുന്നു എന്ന് ചോദിച്ചോ, എങ്ങനെ എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്വരൂപത്തെ അറിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പരമാർത്ഥത്തെ അറിയുന്നത്, സത്യത്തെ അറിയുന്നത് നിങ്ങൾ എങ്ങനെയാണ്? അല്ല ഇനി സാധാരണ പറയുന്ന രീതിയിലാണെങ്കിൽ ഈശ്വരനെ ഇനി എങ്ങനെ അറിയണം, ആത്മാവിനെ ഇനി എങ്ങനെ അറിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നിരുപാധികമായിട്ട് അറിയണം എന്നാണ്. എന്തുകൊണ്ട്? അതാണ് അതിന്റെ പരമാർത്ഥ രൂപം. ശരി, അപ്പൊ ചോദിക്കുന്നു, നിരുപാധികമായി ഇരിക്കുന്ന ഒന്നിനെ അറിയാൻ പറ്റുമോ? ചോദ്യം നിരുപാധികം എന്ന് പറയുമ്പോൾ അവിടെ അറിയാനുള്ള ഉപാധികളും പാടില്ല, നല്ല നിരുപാധികം എന്ന് പറയാൻ പറ്റും. നിരുപാധികമായ ഒന്നിനെ അറിയാൻ പറ്റുമോ? പറ്റുമോ? പിന്നെ നിങ്ങൾ എന്തിനാ പറയുന്നത് നിരുപാധികമായി അറിയണം? ഞാൻ അതിനെ നിരുപാധികമായി അറിയുന്നു എന്നൊക്കെ പറയുന്നു. പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന എന്തോന്നു, ഈ അറിയുന്ന എന്തോന്നു? ഇപ്പൊ പറയണ ആത്മാവിന് രണ്ട് രൂപമുണ്ട്, നിരുപാധികവും സ്വാഭാവികവും. അപ്പൊ നിരുപാധികമായ രൂപമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെ അതിനെ നിരുപാധികമായി അറിയുന്നത് സ്വാഭാവികമായി അറിയുന്നു. എന്നാ പിന്നെ സ്വാഭാവികം എന്നല്ലേ പറയാൻ പാടില്ല, പിന്നെ എന്തിനാ നിരുപാധികം എന്ന് പറയുന്നത്? ഉപാധി ഇല്ലാത്തതെന്ന് തന്നെയാണ് എന്റെ അടുത്ത് നിരുപാധികം. നിരുപാധികമായൊന്നുണ്ടോ? എവിടെയുള്ള അനുഭവമായാലും ശരി, നിരുപാധികമായ സുഷുപ്തിയിൽ അനുഭവം ഉണ്ടോ? സുഷുപ്തിയിൽ അനുഭവം ഉണ്ടോ? പിന്നെ എന്നെപ്പോ അറിയുന്നു? അപ്പൊ ജാഗ്രത നിരുപാധികത്തെയാണ് അറിയുന്നത്. പിന്നെ നിരുപാധി ഉണ്ടെന്നങ്ങനെ പറയുന്നു, അറിയാതെയാണ് പറയുന്നു. അതേന്ന് നിരുപാധികമായ ഒന്ന് അറിയുന്നത് എപ്പോ? ഇപ്പോ. എന്തിനാ അറിയുന്നു നിരുപാധികത്തെ? അല്ലേ, അപ്പൊ നിരുപാധികമാണെങ്കിൽ അറിയാൻ പറ്റുമെന്ന ചോദ്യം. എപ്പോഴായാലും സുഹൃത്തിന്റെ നിരുപാധികത്തെ അറിയുന്നുണ്ടോ? അപ്പൊ പിന്നെ സുഹൃത്തി പോലും അറിയുന്നുണ്ട്, ജാഗ്രത ഇങ്ങനെ നിരുപാധികത്തെ അറിയുന്നു. നിരുപാധികത്തെ അറിയുന്നു എന്ന് പറയും, ഞാൻ അറിയുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ എന്ത് വരും? ഉപാധികൾ വരും. പിന്നെ നിരുപാധികത്തെ എങ്ങനെ അറിയാൻ പറ്റും? പറ്റില്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത് നിരുപാധികമായാണ് ആത്മാവ് അറിയാതെ പറഞ്ഞാണ്, അബദ്ധത്തിൽ പറഞ്ഞാണ്? അങ്ങനെ പറ്റുന്നുള്ളൂങ്കിൽ പിന്നെ നിരുപാധികം ഒന്നും അങ്ങനെ പറഞ്ഞു എന്നാ ചോദ്യം. നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞത്? നിരുപാധികമായ ഒരു ആത്മാവുണ്ടെന്ന് പറഞ്ഞത് അറിഞ്ഞിട്ടും അറിയാതെയോ? അപ്പൊ നിരുപാധികമായ അറിയും നിങ്ങള്. അപ്പൊ അറിയാതെയാണോ പറയുന്നു? എന്നാ ഏതിനെ അറിഞ്ഞു? അപ്പൊ നിരുപാധികത്തിനെ അറിഞ്ഞോ? അപ്പൊ പിന്നെ നിങ്ങളെങ്ങനെ നിരുപാധികമെന്ന് അറിഞ്ഞത്? നിങ്ങൾ അറിഞ്ഞപ്പോ സ്വാഭാവികമായെങ്കിൽ പിന്നെ നിരുപാധികമായ ഒന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തിൽ ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തേ ഇല്ല. ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ കഴിയുമോ? ഈ പുസ്തകത്തെ കുറിച്ച് യാതൊരു അറിവും പറയാൻ പറ്റുമോ? ആ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാതെ പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞത്? അങ്ങേറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്? നിരുപാധികമായി ഞാൻ അറിഞ്ഞു, സ്വാഭാവികമായിട്ടല്ല അതിന് നിരുപാധികമായിട്ട് അറിഞ്ഞു എന്ന് പറയാൻ പറ്റും. അങ്ങനെ നിരുപാധികമായിട്ട് അറിഞ്ഞു എന്ന് നമ്മൾ പറയുന്നതും അതിനെ അറിഞ്ഞിട്ടാ പറയുന്നത്. അറിയാന്ന് വെച്ചാൽ അവിടെ ഉപാധികൾ വന്നു കഴിഞ്ഞു, ഉപാധികൾ അവിടെ പ്രവർത്തിച്ച് കഴിഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നതാണ് തത്വം നിരുപാധികമാണ് എന്നിരുന്നാലും ആ തത്വത്തെ സംബന്ധിച്ച അറിവ് എന്ന് പറയുമ്പോൾ അത് സ്വയം ആ തത്വത്തെ സ്വാഭാവികമാക്കുന്നു. അറിവ് സ്വാഭാവികം എന്നുള്ളതല്ല, ആ തത്വത്തെ തന്നെ എന്താകുന്നു. എന്താ തത്വത്തെ സ്വാഭാവികമാക്കിയത്? എന്താണ് സ്വാഭാവികമാക്കിയത്? എന്താ ഉപാധി? ഈ അറിവ് തന്നെ. അറിഞ്ഞു എന്ന് പറയുമ്പോ അതിനെ സ്വാഭാവികമാക്കി കഴിഞ്ഞു. ഇതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് തന്നെ. അപ്പൊ നിരുപാധികം എന്ന് പറയുന്നത് ഒരിക്കലും അറിയാൻ പറ്റിയ ഒന്നല്ല. നിരുപാധികം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഒരു ഒരു കാരണവശാലും നിരുപാധികമായിരിക്കുന്ന ഒന്നിനെ നമുക്കറിയുക സാധ്യമേ അല്ല. അപ്പോ പിന്നെ അങ്ങനെ അറിഞ്ഞ അറിയുന്നേ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ഈ നിരുപാധികം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? നിരുപാധികം എന്നൊരു ശബ്ദം പ്രയോഗിക്കുമ്പോ എന്താ എന്റെ അർത്ഥം? ഉപാധികമല്ലാതെ അറിയുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നേതി നേരി എന്നറിയുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാം നിഷേധിക്കാം, ഉപാധികളെ എല്ലാം നിഷേധിക്കാം. നിഷേധിച്ചാൽ ശേഷിക്കുന്ന എന്തോ ഒന്ന് അതിനെ അറിഞ്ഞു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ അറിഞ്ഞു എന്ന് അവകാശപ്പെടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതെന്താ അങ്ങനെ ഒന്നുണ്ടോ ചോദിച്ചോ? അതറിവാണ്, പിന്നെ അറിയേണ്ട ആവശ്യമില്ല. അത് ഉണ്മയാണ്, അത് സ്വയം ഉണ്മയായതുകൊണ്ട് അതിന്റെ ഉണ്മയ്ക്ക് ഒരു സാക്ഷിപത്രം ആവശ്യമില്ല, സാക്ഷികൾ ആവശ്യമില്ല. അതാണ് അതിന്റെ സ്വരൂപത്തെ എന്ന് പറയുന്നത്, അത് കേവലം അറിവായി ഇരിക്കുന്നു. അതൊരിക്കലും അറിവിന് വിഷയമായി ഇരിക്കുന്നില്ല എന്ന് പറയുന്നത്.